ഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവ് അവിടെ ബ്രഹ്മം എന്ന് പറയുന്ന ഏതാണ്? ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം, അതിന്റെ അർത്ഥം, അതേതായാലും ശരി, അതിനെ അറിയുന്നത് ആ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന എന്തോ അത്, അതിനെ നമ്മൾ അറിയുമ്പോൾ ആ അറിവെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം അനുസരിച്ചുണ്ടാവുന്നതല്ല. പിന്നെങ്ങനെ ഉണ്ടാവുന്നു? ആ വസ്തു എന്തോ അങ്ങനെ അറിയും, അതാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ അറിയുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അറിയുന്നതല്ല. ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഏതായാലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വസ്തു സ്വരൂപത്തിന്റെ അറിവുണ്ടാകുന്നു. പിന്നെയോ, ആ അറിവ് ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? മനസ്സ്, മറ്റ് കർണങ്ങൾ, അതെല്ലാം കൂടിച്ചേരുമ്പോൾ ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നത്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ അറിവ് അങ്ങ് സംഭവിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ അറിവ് ശരിയാകണമെങ്കിൽ ഈ അനുഭവം ശരിയാണ്. ഇനി ഒരാൾ പറയുന്നു, നീ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയണം എന്നൊരാൾ പറയുകയാണ്. മറ്റൊരാളോട് പറയുന്നു, ഗുരു ശിഷ്യനോട് പറയുന്നു, നീ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. അപ്പോ ശിഷ്യൻ, ശരി, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്നു. അപ്പൊ ഗുരു ഉപദേശിക്കുമ്പോൾ ശിഷ്യ അറിയുന്നു. അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്ന് കേട്ടിട്ട് തന്നെ ബ്രഹ്മമായിട്ട് അറിയുന്നു. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈ സാധനം അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും ബ്രഹ്മാസ്മി. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തോ ഒരു ഭാവന, അല്ലെങ്കിൽ ഒരു ഭ്രാന്തി ആയിരിക്കും. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിരിക്കും, ഉണ്ടായാലേ അറിയാൻ പറ്റും. മനസ്സിലാണ് അറിവുണ്ടാകുന്നത്. മനസ്സുകൊണ്ട് അറിയണമെങ്കിലും എങ്ങനെയാണോ സുഖം ഉള്ളതുകൊണ്ട് സുഖത്തെ അറിയുന്നു, ദുഃഖം ഉള്ളതുകൊണ്ട് ദുഃഖത്തെ അറിയുന്നു. അറിയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലാണ്. കാമം ഉണ്ടാകുമ്പോൾ കാമത്തെ അറിയുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞു. ക്രോധം ഉണ്ടാകുമ്പോൾ ക്രോധത്തെ അറിയുന്നു. അതുപോലെ ബ്രഹ്മം ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. ബ്രഹ്മാസ്മി എന്ന് എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? നേരെ പറഞ്ഞാൽ അത് ഒന്നുമില്ല, ഒരു ഭാവനയായിരിക്കും, അല്ലെങ്കിൽ ഭ്രാന്തിയായിരിക്കും. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് വേണം, അതെന്താണെന്നുള്ളത് ആണ്. ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദം കേൾക്കുമ്പോ ആ ശരി സംഗതി പിടികിട്ടി എന്നൊരാൾക്ക് തോന്നണമെങ്കിൽ, ഇപ്പൊ ആന എന്ന് പറഞ്ഞാൽ അവർക്ക് പിടികിട്ടും. എന്തുകൊണ്ട്? കുതിര എന്ന് കേട്ടാ പിടികിട്ടും. എന്തുകൊണ്ട്? അതിനെ കുറിച്ച് നമുക്ക് നേരത്തെ ധാരണയുണ്ട്, ആന എന്താണ്, കുതിര എന്താണ്. അപ്പൊ നമുക്ക് ഒരു ധാരണ ഉണ്ടതിനെ കുറിച്ച് ഒരു ശബ്ദം കൊണ്ട് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് ബോധം ഉണ്ടാകത്തു. നമുക്ക് ധാരണയില്ലെങ്കിൽ ഉദാഹരണം വേറൊരു ഭാഷയിൽ ഒരു ശബ്ദം പറയും. നമുക്ക് അറബ് അറിയത്തില്ല, അറബിലെ ഒരു ശബ്ദം കേട്ടോ നമുക്ക് എന്തെങ്കിലും ബോധം ഉണ്ടാവും. അപ്പൊ ബ്രഹ്മം എന്ന് കേട്ടുകഴിഞ്ഞാൽ ആ ശബ്ദത്തിന്റെ അർത്ഥം ത്തെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ അറബ് ഒരു അറബിയുടെ മുമ്പ് ചെന്ന് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്ത് തരും? അപ്പൊ ബ്രഹ്മം എന്തെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ നമുക്കൊരു ധാരണ വേണം. അങ്ങനെയുള്ള ഒരാളെടുത്ത് മാത്രമേ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ത്വം ഹി ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എന്താണിപ്പോ ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നവിടെ? അതെന്താണെന്ന് അറിഞ്ഞാലേ നമുക്കത് കേട്ടാ ബോധം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ എന്താ ബ്രഹ്മശബ്ദത്തിന്റെ അടുത്ത്? അപ്പൊ നമ്മൾ നേരത്തെ അതിനെ കുറിച്ചൊരു ധാരണ വേണം. അപ്പൊ പിന്നെ എങ്ങനെ അത് ഉപദേശിക്കും? നീ ബ്രഹ്മമാണെന്ന് എങ്ങനെ ഉപദേശിക്കും? നേരത്തെ ഇപ്പൊ അറിയാൻ ശരി ബ്രഹ്മമാണ്, പിന്നെ ഇനി ഇതിനെ പറഞ്ഞു കൊടുക്കുന്നത് പറയേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ ബ്രഹ്മത്തെ കുറിച്ച് ഒരാൾക്ക് അറിയാമെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. ഇനി അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾക്ക് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിയത്തേയില്ല. അറബിലെ ഒരു പദമാണ് ബ്രഹ്മം. അത് കേട്ടുകഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ബോധം ഉണ്ടാവും? അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തുകയല്ല ചെയ്യുന്നത്. അത് അയാൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. തമുഹി ബ്രഹ്മ എന്നുവെച്ച ഇന്ദ്രിയാണ് നീ ബ്രഹ്മെന്ന് പറഞ്ഞു. അപ്പോ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാന്നുള്ള ഒരാളുടെ അടുത്താ പറയുന്നത് നീ ബ്രഹ്മമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ ധരിക്കും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്നെ പറയാണ്. അല്ലേ, ബ്രഹ്മം എന്ന് പറയുന്നത് എന്നെ കുറിച്ചാണ് പറയുന്നത്. എന്നെ ഇതുവരെ എന്നെ ഗുരു ഇതുവരെ എന്നെ വിളിച്ചിരുന്നത് എന്താണോ രാമനെന്നോ കൃഷ്ണനെന്നോ വിളിച്ചു, ഇപ്പൊ പറയുന്നത് എന്താണ് നീ ബ്രഹ്മമാണ്. അപ്പൊ തനിക്കൊരു പുതിയ പേര് കിട്ടി എന്നേ ധരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ധരിക്കാൻ പാടില്ല. അപ്പം ബ്രഹ്മമെന്ന് പറഞ്ഞാൽ ആ ഉപദേശിക്കുന്നതാണ് അതിനെ വിശദീകരിച്ചു കൊടുക്കാനും ബാധ്യതയുണ്ട്. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അല്ല, ബ്രഹ്മം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലാക്കാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടങ്ങ് വിടുകയല്ല ചെയ്യുന്നു. അതിനൊരു അർത്ഥം ഉണ്ടായിരിക്കുന്നു. ആ അർത്ഥത്തെ എങ്ങനെ മനസ്സിലാക്കും? അതിനു വേണ്ടിയിട്ടാണ് പിന്നെ പറഞ്ഞെന്താണ് ത്വം ഹി ബ്രഹ്മ എന്നുവെച്ചാൽ ഇന്ദ്രിയാണി പറയുന്നു. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രിയങ്ങളല്ല. പിന്നെ എന്തു പറഞ്ഞു? നമ്മന മനസ്സല്ല. പിന്നെ ബ്രഹ്മനജേന്ദ്രിയാണി നമനോ ബുദ്ധിർ നചിത്തം. അപ്പൊ ഇതിനെല്ലാം അന്വേഷിച്ച് ഇതൊന്നും അല്ല അങ്ങനെ പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം അതൊന്നും അല്ലെന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സല്ല ബുദ്ധിയല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഞാനെന്ന് സാധാരണ രീതിയിൽ അറിയുന്നത് ഞാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു അനുഭവമാണ്, ആന്തരികമായ അനുഭവം. അപ്പോ അവിടെ ആന്തരികം എന്ന് പറയുമ്പോൾ അവിടെ ഇതൊക്കെയാണോ? ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി, ഇതിലാണോ ഈ ഞാനെന്ന് പറയുന്ന അനുഭവം ഉള്ളത്? എന്നെ കൂടി ചേർത്തുള്ള ഉള്ളിലുള്ള ബോധം അവിടെയാണല്ലോ ഞാനെന്ന അനുഭവം വരുന്നല്ല. പുറമേ ഒന്നിനും പുസ്തകത്തിൽ ഞാനെന്ന അനുഭവം വരും. ഉള്ളിലുള്ള ഈ സംഗതികളിലെല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ത് ഞാൻ എന്നുള്ള അനുഭവം വരുന്നത്. അവിടെയെല്ലാം പറയും ഞാനെന്ന് എന്നെ അറിഞ്ഞു. അപ്പൊ ഞാനെന്ന് ഞാൻ ബ്രഹ്മമാണെന്നാണ് അവൻ അറിയേണ്ടത്. പക്ഷെ ഞാനെന്ന് ഉള്ളിലുണ്ടായിരിക്കുന്ന ബോധം, അത് നമ്മുടെ ഉള്ളിലുള്ള ഈ സംഗതികളെല്ലാം കൂടെ ചേർന്നാണ് ഞാനെന്നൊരു ബോധം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ഈ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. ഇന്ദ്രിയങ്ങൾ എന്താണ്, മനസ്സെന്താണ്, ചിത്തം എന്താണ്, ബുദ്ധി എന്താണ്, ഇതിനെ കുറിച്ചുള്ള ഒരു ധാരണയുള്ളവനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ചിന്താശേഷിയുള്ളവനോട് പറയണം. രണ്ട് നേരി നേരി എന്ന് പറയുന്നു, ഇതല്ല ഇതല്ല ഇതല്ല എന്ന് പറയുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇതാണ് ഇതാണ് ഇതാണ് തനിക്കൊരു ധാരണ ഉള്ളതുകൊണ്ട്, എന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ബോധമാണ്. ആ ബോധം എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബോധമാണ് എന്നൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പഴയകാലത്ത് മനുഷ്യൻ കൂടുതലും ചിന്തിച്ചിരുന്നത് ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ പോലെ ഭൗതികശാസ്ത്രമൊന്നും ഒന്നും വികസിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനുഷ്യന് ഒരുപാട് ആത്മീയ ധാരണകളുണ്ടായിരുന്നു. ആന്തരികമായ ഈ വിഷയങ്ങളെ കുറിച്ച് പല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, ധാരണകളുണ്ടായിരുന്നു. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതിനെ കുറിച്ച് എന്നെല്ലാ ശാസ്ത്രങ്ങളും ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഈ ശാസ്ത്ര ചർച്ചകളിലൂടെയൊക്കെ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരുവനോടാണ് പറയുന്നത്. ഇതൊക്കെ ആണ് താനെന്ന് തോന്നും, ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നോരോന്നും ഞാനെന്നല്ല, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ആന്തരികമായ ഒരനുഭവമാണ് ഞാൻ എന്ന് ഒരാൾക്ക് തോന്നാം. അപ്പോ അതിനെയൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഞാൻ എന്നുള്ള ഈ ബോധത്തിന് അതിൽ കവിഞ്ഞൊരു പ്രാധാന്യമൊന്നുമില്ല. ഈ ഞാനെന്ന് പറയുന്ന ഒരു ബോധത്തെ ആശ്രയിച്ചിട്ടല്ല അദ്വൈതത്തെ സമർത്ഥിക്കുന്നത്. അപ്പോ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോ അവിടെ ഞാനെന്ന് പറയുന്ന അവിടെ കടന്നു വരുന്നു. ഞാൻ ആരാണോ ആദ്യം ചോദിക്കുന്ന അതാണല്ലോ, ഓഹം ഞാൻ ആരാണോ. ഞാനെന്ന് പറയുന്ന ഒരു വിഷയം അവിടെ വരുന്നു, അതുകൊണ്ട് അത് ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, ഞാനെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അദ്വൈതം സമർത്ഥിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. ഞാനെന്നുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്താണിത്. അപ്പൊ ഇതുവരെയുള്ള എന്റെ ധാരണ അനുസരിച്ച് ഇതെല്ലാം ചേർന്നാണ്, ആന്തരികമായിരിക്കുന്ന ഇതെല്ലാം ചേർന്നാണ് ഞാൻ. അപ്പോ ത്വം ഹി ബ്രഹ്മ, ത്വം ബ്രഹ്മ ഹി എന്നാണ്. ഈ ബ്രഹ്മം തന്നെ ഉറപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതുവരെ ധരിച്ചിരുന്ന ഞാനെന്ന് പറയുന്നത് ഇതെല്ലാം ഈ ഉള്ളിലിരിക്കുന്ന ഇതെല്ലാം കൂടെ ചേർത്താണ്, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഉൾബോധം എന്നുള്ളത്, ഉള്ളിലുള്ള ബോധം. അപ്പൊ ഈ ബോധമാണ് ഞാൻ, ഇതെല്ലാം കൂടെ പറ്റി നിൽക്കുന്ന ഒരു ബോധം, അതാണ് ഞാനെന്ന് ഒരാൾ ധരിക്കാം. നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന് കേൾക്കുന്നവന് ധാരണ ഉണ്ടാവണം. ബ്രഹ്മമെന്ന് പറയുന്നൊരു ശബ്ദമാണ്. ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്താ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാവുകയാണ്? എന്ത് മനസ്സിലാക്കും ഞാൻ ബ്രഹ്മം പറഞ്ഞു? നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ നീ രാമനല്ല, കൃഷ്ണനല്ല, നിനക്ക് പുതിയൊരു പേര് കെട്ടിയിരിക്കുകയാണ്, നീ ബ്രഹ്മമാണ്. അത്രേ ധരിക്കത്തുള്ളൂ. അപ്പോ അല്ല മറിച്ച് നീ ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരി, ഞാൻ എന്തിനാണ് ഇപ്പോ ഞാനെന്ന് ധരിച്ചിരിക്കുന്നത്, അതാണ് ബ്രഹ്മം ധരിക്കും. അങ്ങനെ അപ്പൊ ഞാനെന്ന് ഇപ്പൊ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ചിത്തം, ഇങ്ങനെയുള്ള ഉള്ളിലതെല്ലാം കൂടെ കൂടി ചേർന്നിരിക്കുന്നു. അതിനെയാണ് ഒരാള് ഞാൻ ബ്രഹ്മം എന്ന് ധരിക്കുകയാണെങ്കിൽ അതാണ് ഞാനെന്ന് ധരിച്ചിരിക്കുന്നവനോട് നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മമെന്ന് പറയുന്ന ഇതിന്റെയൊക്കെ സംഘാതമാണെന്ന് ധരിക്കും. ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ബ്രഹ്മമാണെന്ന് ഒരാൾ ധരിക്കും. ഇത് സാധാരണ ഒരു മനുഷ്യന് അങ്ങനെയുള്ള ചിന്തയൊന്നും വരത്തില്ല. സാധാരണ ഒരു മനുഷ്യനോട് പറയാണ് ഗുരു പറയാണ് ത്വം ഹി ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അവൻ എന്തായിരിക്കും അവരോട് പറയുന്നത്? അവൻ പറയും കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞ് എന്നായിരിക്കും പറയും. എന്നേ പറഞ്ഞ് ശരിക്കും കേട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലായത്. അപ്പൊ ഗുരു പറയും നീ ബ്രഹ്മമാണെന്നാണ് ഞാൻ പറഞ്ഞത്. സംശയം ഇതെന്താ ഈ ബ്രഹ്മമാണെന്ന് പറയുന്നു? ഞാൻ രാമനാണല്ലോ, പിന്നെന്താ ഗുരു എന്നെ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്? പുതിയ പേരിട്ടോ? അങ്ങനെ ചിന്തിക്കത്തുള്ളൂ, അതിനപ്പുറം പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ആർക്ക് ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ട് ഈ അഹം ബോധം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണെന്ന് ധരിച്ചിരിക്കുന്നവനോട് നീ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഇതാണെന്ന് ധരിക്കും. അതാണ് ചുരുക്കം. അപ്പൊ അതിനെ നിഷേധിക്കേണ്ടി വരും. അതാണ് പറയുന്നത് എന്ത് ത്വം ബ്രഹ്മ, ഇനി ബ്രഹ്മമാണ് മറ്റെന്തല്ല എന്നുവെച്ച ഇന്ദ്രിയാണി ബുദ്ധി എന്നാണ് അടുത്ത് പറയുന്നത്. മനസ്സല്ല, പിന്നെ ബുദ്ധിയല്ല, ചിത്തമല്ല. അപ്പൊ ഉള്ളിൽ ബോധം അതല്ല. പിന്നെ വരുന്ന എന്താണ്? പിന്നെ ശരീരം. ഈ ശരീരം എന്നുള്ളതിനെ കുറിച്ചും ഇതിനെയൊക്കെ വേർതിരിച്ചറിയുന്നവനോടെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ ശരീരത്തെ കുറിച്ച് അവൻ്റെ ഒരു ധാരണ ഉണ്ട്. ശരീരം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അസ്ഥി, മജ്ജ, മാംസം, രക്തം, പിന്നെ ഇതിനോട് ചേർന്നിരിക്കുന്ന എന്തൊക്കെയുണ്ടോ എല്ലാം. അപ്പോ ഞാനെന്നൊരാൾ സാധാരണ രീതിയിൽ ധരിക്കുമ്പോ കേവലം മനസ്സും ബുദ്ധിയും മാത്രമല്ല, ഇതെല്ലാം കൂടെ ചേർന്ന് ശരീരം ഉൾപ്പെടെയുള്ള സംഘാതത്തെയാണ് ധരിക്കുന്നത്. ഞാൻ എന്ധരിക്കുന്നു കേവലം അതിന് മാത്രമല്ല, ഇതുകൂടെ വരും. അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവൻ എന്താ ധരിക്കുന്നത്? ഞാൻ ബ്രഹ്മമാണ്. നീ പുരുഷനാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എങ്ങനെ ധരിക്കുന്നു? ഞാൻ പുരുഷനാണ്. ഉപദേശിക്കുന്നിടത്തെ നീയുടെ ആവശ്യമുള്ളൂ, മനസ്സിലാക്കുന്നിടത്ത് എന്താ വരുന്നു? ഞാൻ. നീ ഇന്ന് നമ്മളെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹിക്കുന്നത് എങ്ങനെ? ഞാനെന്നാണ്. അപ്പൊ ഞാൻ എന്തായി? ശരീരം കൂടെ അതിനോടുകൂടി ചേർത്താ ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്തുവരുന്നു? അതിനെയും നിഷേധിക്കേണ്ടി വരും. ഉള്ളിലുള്ള മാത്രമല്ല പുറമേയിരിക്കുന്ന ശരീരം, അപ്പൊ നീ അതുമല്ല, അവിടെയും നേതി നേതി നിഷേധിക്കുകയാണ്. ഈ നിഷേധിക്കുന്നതൊക്കെ എന്തിനാ? ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, ഇതിനെയൊക്കെ നിഷേധിക്കുന്നു. എന്ന് വെച്ചാൽ നീ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ മറ്റ് ഒരു സഹായം ഇല്ലാതെ മനസ്സിലാക്കുന്നതാണ് എന്ത്? ഞാൻ ബ്രഹ്മം, അങ്ങനെയാണ് അവന് ബോധമുണ്ടാകുന്നത്. ഈ ബ്രഹ്മം എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ബോധം എന്താണ്? ഞാൻ. അവന് വേറെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നീ എന്ന് പറഞ്ഞാൽ ഞാനെന്ത് കഴിയും? ആണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു ഞാൻ. അതിന് വേറൊരു നീ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് ഗ്രഹിക്കുന്നതിന് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാരും നീ എന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ഗ്രഹിക്കും? ഞാനെന്ന് ഗ്രഹിക്കും. അല്ല, അയാള് പറയൂ നീ എന്ന് പറയൂ. അങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യമാണ്. ഇത് അമൽ ദേവിയുടെ അടുത്ത് പറയാനുള്ളതാണോ? അങ്ങനെയുള്ള അടുത്താണോ ഇതൊക്കെ പറയുന്നത്? അല്ലെ ആദ്യം പറഞ്ഞത്? ഇത് ആരോടാ പറയുന്നത്? ആ പിന്നെ പിഞ്ചു കുഞ്ഞിന്റെ കാര്യം പറയുന്നത്. അപ്പൊ അതെവിടെ നിന്ന്? നേരത്തെ പറഞ്ഞു, ഇത് പറയുന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചൊരു ധാരണയുള്ളവന്റെ അടുത്ത് നിന്നാണ് പറഞ്ഞത്. തുടക്കത്തിലേ പറഞ്ഞോ? പിന്നെ അങ്ങനെ ഒരു പോയത് പിഞ്ചു കുഞ്ഞെന്നങ്ങനെ വന്നു. അങ്ങനെ ഉള്ളവനാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രഹിക്കാൻ ശേഷിയുള്ളവന്റെ അടുത്താ പറയുന്നു. അല്ലാതെ മറുപടി മാറാത്ത കുഞ്ഞിന്റെ അടുത്തല്ല ഇതൊക്കെ പറയുന്നു. അതിനെന്തെങ്കിലും മനസ്സിലാവും? അങ്ങനെ ഒരു കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞ അവന് അഹം എന്നുള്ള ഈ പറയുന്ന ഞാനെന്നുള്ള ബോധം പോലും വ്യക്തമായി കാണത്തില്ല. അവന്റെ അടുത്ത് ഇതുപോലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ബോധമൊക്കെ വ്യക്തമായി വരുന്നവൻ, ഇങ്ങനെ ചിന്തിക്കുന്നവൻ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവന്റെ അടുത്ത് ഈ പറയുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം അറിയാമെന്നുള്ളത്. ഏതിന്റെ? എന്താണ് മനസ്സ്, എന്താണ് ചിത്തം, എന്താണ് ബുദ്ധി, എന്താണ് വപുസ്, ശരീരം, ഈ ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം ശരിക്കും അവൻ അറിയാം. അവന് വ്യക്തമാകാത്ത ഒരു കാര്യമുള്ളൂ, എന്താണ് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം. ബാക്കിയെല്ലാം അറിയാം. അല്ലെങ്കിൽ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം അവൻ അറിയാമായിരിക്കും, പക്ഷെ ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്നത് പോലെ വ്യക്തമായിട്ടായിരിക്കില്ല. അങ്ങനെ വ്യക്തമായി അറിയാമെങ്കിൽ അവൻ ചോദിക്കത്തില്ല കോഹം ഞാൻ ആരാണ് എന്നൊരു ചോദ്യം വരത്തില്ല. അവന് കോഹം എന്നൊരാൾ ചോദിക്കുന്ന എന്താ? തന്നെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാം താൻ ആരാണ്. പക്ഷെ താൻ തന്നെ കുറിച്ച് എന്താണോ ധരിച്ചിരിക്കുന്നത് അതിനപ്പുറം തന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുണ്ടോ? ആണ് പറയുന്നത് അവിടെ. അവിടെ അന്വേഷണം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ അന്വേഷണം എന്ന് പറയുന്നത് അകമുഖമായി അറിയുക എന്ന് പറയുന്നതാണ്. അല്ലാതെ അവന് പൊടിക്കുട്ടിയല്ല. ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവനോട് ഇതൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു. താനാരാണെന്ന് അവനൊരു ധാരണയൊക്കെ ഉണ്ട്. എന്തിനെയൊക്കെയാണ് ഞാനെന്ന് പറയുന്നത്? അപ്പൊ നീ ബ്രഹ്മെന്ന് പറയുമ്പോ അവനും ഞാൻ ബ്രഹ്മെന്ന് തന്നെ ഉപദേശിച്ചത് തന്നെ അവൻ മനസ്സിലാക്കുന്നു. അല്ല നീ ബ്രഹ്മെന്നല്ല ധരിക്കുന്നു, പിന്നെയോ ബ്രഹ്മ. അവിടെ പുതുതായിട്ട് വന്ന ഈ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥവ്യാപ്തി, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. അവൻ ശരിക്ക് ഇതിനെ കുറിച്ചൊക്കെ ധാരണയുള്ളത് കൊണ്ട് അത് മനസ്സിലുള്ള ബുദ്ധിയല്ല, ചിത്തമല്ല, പിന്നെ എന്താണോ ഇതെല്ലാം കൂടെ ചേർന്ന് ഈ ശരീരവും അല്ല. അതാണ് തും ഹി ബ്രഹ്മ നിച്ച ഇന്ദ്രിയാണി മനോ ബുദ്ധിർ ന ചിത്തം ബാപ്പു. അപ്പൊ ഉള്ളിലുള്ളത് പ്രധാനപ്പെട്ട ഉള്ളിലുള്ളതിനെല്ലാം നിഷേധി, ഇനിയുണ്ട് ബാക്കി. പിന്നെ വരുന്നത് ശരീരം, ശരീരത്തെ നിഷേധിച്ചു. പിന്നെ എന്താണ് വരുന്നത്? പ്രാണാഹങ്കൃതയോ ന പ്രാണാഹങ്കൃതയോ. പ്രാണനല്ല എന്താണ് അഹങ്കാരവുമല്ല എന്ന് വെച്ചാ കൊണ്ടുവരുന്നോ അഹം അഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ എന്ന ബോധം, അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അതുമല്ല, അതിനെ നിഷേധിക്കണം. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അഹം എന്നുള്ള ബോധത്തിനുണ്ട് എങ്കിലും അതും ബാക്കിയുള്ളതിനെ പോലെ തന്നെ എന്ത് മനസ്സ് ബുദ്ധി ചിത്തം എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സ്ഥാനമേ എന്തിനുള്ളു? അഹംബോധത്തിനുള്ളു. അധികവിഞ്ഞ സ്ഥാനമൊന്നും അപ്പോ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ അധികവിഞ്ഞൊരു വലിയ സ്ഥാനം ഇല്ല. കാരണം ബ്രഹ്മത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ബ്രഹ്മത്തെ എങ്ങനെ മനസ്സിലാക്കാം? ഇത് ബ്രഹ്മമെന്ന് മനസ്സിലാക്കാം. എന്താ ഞാൻ ബ്രഹ്മമാണെന്ന് മാത്രമേ മനസ്സിലാക്കാവുന്നില്ല. സർവങ്കലു ഇതം ബ്രഹ്മം, ഇത് ബ്രഹ്മം, അങ്ങനെയും മനസ്സിലാക്കാം. അപ്പൊ അവിടെ അഹം എന്ന് പറയുന്നതിനും ഇത് എന്ന് പറയുന്നതിനും തുല്യ പ്രാധാന്യമാണ്. അഹം എന്ന് പറയുന്നതിന് പ്രത്യേക ഒരു മഹത്വമൊന്നുമില്ല. രണ്ടും തുല്യ സ്ഥാനമാണ്. അഹം ബ്രഹ്മാസ്മി ഇതം ബ്രഹ്മ, ഇതം ബ്രഹ്മ അസ്ഥി. അഹംബോധമില്ലെങ്കിൽ നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഇത് എന്നറിയുന്നത് ബ്രഹ്മത്തെ എന്നാ പറയുന്നത്. രണ്ടും ഒരുപോലെ തന്നെ. ഒന്നിന് പ്രത്യേക മഹത്വമൊന്നുമില്ല. ഇത്ര വ്യത്യാസമുള്ളൂ, ഉള്ളും പുറവും എന്നുള്ള വ്യത്യാസം. ഉള്ളിലെങ്ങനെ അറിയുന്നു? ഞാനെന്നറിയും. പുറമേക്ക് എന്ത് ചെയ്യുന്നു? ഇതെന്നറിയുന്നു. ഇതിലേതാ മികച്ചതെന്ന് ചോദിച്ചാലോ? ഞാനെന്ന് പറയുമ്പോ എന്നെ അറിയുന്നു, ഇതെന്ന് പറയുമ്പോ സർവത്തെ അറിയുന്നു. അപ്പോ അറിവിനെ സംബന്ധിച്ച് ഇതിന് പ്രത്യേകത ഒന്നുമില്ല. അഹോ എന്ന് പറയുന്നതെന്നും ഇതോ എന്ന് പറയുന്നതിനും അല്ല പ്രത്യേകത. പിന്നെ അഹത്തെയും ഇതിനെയും എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതെന്തായി അറിയുന്നു എന്നുള്ളതാണ്. അല്ലാതെ അഹംബോധത്തിനോ ഇതംബോധത്തിനോ അല്ല അവിടെ വിശേഷം. അഹമെന്നറിയുന്നത് എന്തിനെയാണ്? അതായത് ഞാനെന്നറിയുന്നത് എന്തിനെയാണ്? ഇത് എന്നറിയുന്നത് എന്തിനാണ്? അതിനാണ് പ്രാധാന്യം. അവിടെയാണ് പ്രാധാന്യം. പിന്നെ ഈ ഞാനെന്ന് ചിന്തിക്കുന്ന കുറച്ചുകൂടെ സൗകര്യമാണ്. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനെന്നൊരാള് ചിന്തിക്കുമ്പോ അയാള് പുറമേയുള്ളതിനെ എല്ലാം വിട്ടിട്ട് അയാളുടെ മനസ്സിനെ തന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ഇവിടേക്ക് അഹം എന്ന് ഇത് എന്ന് പറയുമ്പോ അങ്ങനെയല്ല, ബാഹ്യമായ വിപുലമായ പ്രപഞ്ചത്തിലേക്ക് പോകും. താൻ ഒഴികെയുള്ള എല്ലാം സർവനാനാത്വത്തെ എങ്ങനെ ഗ്രഹിക്കുന്നു? ഇതെന്ന് മറ്റത് അഹം. അപ്പൊ ഈ അഹം എന്ന് പറയുന്നതിന്റെ പ്രയോജനം വരുന്നത് ഈ അറിയുന്നിടത്തല്ല, അതിന്റെ പ്രയോജനം വരുന്നത് ഉപാസനയ്ക്കാണ്. ധ്യാനിക്കുന്നിടത്ത് അതിന് പ്രയോജനം വരും, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതിന്. അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ ധ്യാനിക്കുന്നിടത്തുന്തോറും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ച് തന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന അതിന് കുറച്ച് എളുപ്പമാണെന്ത്, ധ്യാനത്തിന് എളുപ്പമാണ് അഹം എന്നുള്ളത്. അല്ല ഇത് എന്ന് നമ്മൾ ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഏതൊരു പോവും? സർവനാനാത്വത്തെ ഇതെന്നല്ലേ അറിയുന്നു. അപ്പൊ അത് മനസ്സിനെ ഉപാസനയ്ക്ക് ഏകാഗ്രതയ്ക്കാനും അതിനെ അപേക്ഷിച്ച് അകമാണ് നല്ലത്. ഇനി ഇതിനെയും അങ്ങനെ ഒരാൾക്ക് ധ്യാനിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ധ്യാനിക്കണം ഇതിനെ? സകലതും ഉള്ളത് തന്നെ എന്നിങ്ങനെ ധ്യാനിച്ചാൽ മതി. അപ്പൊ സർവത്തെയും എന്തായിട്ട് ഗ്രഹിക്കണം? സത്തായിട്ട്. അങ്ങനെയും ധ്യാനിക്കാം, കുഴപ്പമൊന്നുമില്ല. സർവത്തെയും സർവതുമായിട്ട് ഗ്രഹിക്കാതിരുന്നോ? അപ്പൊ ഈ അകത്തെയും അങ്ങനെയാണ്. അപ്പൊ അകത്തെ ഒരാൾ മനസ്സായും ബുദ്ധിയായിട്ടും ഇന്ദ്രിയമായിട്ടും ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതിനൊക്കെ നിഷേധിച്ചിട്ട് ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുന്നു. അപ്പോ അത് ധ്യാനിക്കുന്നിടത്ത് മാത്രമേ അഹം എന്ന് പറയുന്നതിന് ഒരു വിശേഷതയുള്ളൂ. തത്വത്തെ അറിയുന്നിടത്ത് അഹം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നതിന് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം രണ്ടിനെയും അറിയേണ്ടത് ഒന്നായിട്ടാണ്. അഹത്തെ എന്തായിട്ട് അറിയുന്നു അതായിട്ട് തന്നെ ഏതിനെ അറിയണം? ഇതിനെ അറിയണം. അറിവിലൊരഹന്ത അദ്ദേഹം ഉണ്ടായി വരും. അതിനോട് ഒരു ദന്ത അഹന്ത ഇയന്തി ഒരുപോലെ പ്രകടമാകുകയാണ്. അപ്പൊ വിചാരം ചെയ്യുന്നിടത്ത് അഹന്തയ്ക്ക് അങ്ങനെ വലിയ സ്ഥാനമൊന്നുമില്ല. ഉപാസിക്കുന്നിടത്ത് വേണമെങ്കിൽ നമുക്കതിന് ഒരു സ്ഥാനം കൊടുക്കാം. അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുക. തത്വചിന്തയിൽ അതിന് പ്രത്യേകിച്ച് മഹത്വമൊന്നും ഇല്ല. അതും കേവലം ഒരു ബോധം തന്നെ. ഇതെന്ന് പറയുന്നത് പോലെ ഒരു ബോധമാണെന്തോ അഹം. അപ്പോ ഇവിടെ അഹം എന്ന് ഗ്രഹിക്കാൻ സാധ്യതയുള്ളതിനെ എല്ലാം നിഷേധിക്കാൻ. അതാണ് അടുത്ത് പറയുന്നത് നാം വപു ശരീരമല്ല പിന്നെ പ്രാണ അഹങ്കർത്തയോ. പ്രാണനല്ല ഉള്ളിലിരിക്കുന്ന അഹങ്കാരവുമല്ല ബ്രഹ്മം എന്നാണ്. എന്റെ അഹങ്കാരത്തെ ബ്രഹ്മമൊന്നും ധരിച്ചു കളയരുത്. ഒരാൾ പറയുന്നു ഞാൻ ബ്രഹ്മമാണ് എന്ന് വരുമ്പോ ഞാനെന്ന് അയാൾ എന്തിനാ വിളിക്കുന്നത്? തന്റെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരത്തെയാണ്, അതിനാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. പിന്നെ അബദ്ധമായി അഹങ്കാരമല്ല ബ്രഹ്മം. അഹം ബ്രഹ്മാസ്മി എന്ന് കേട്ടിട്ട് അതങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ ധരിക്കുന്ന എന്തായിരിക്കും? എന്റെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരമാണ് ഞാൻ എന്നാണ് ഗുരു പറഞ്ഞതെന്നാണ്. അതിനെ നിഷേധിക്കും. അത് അഹങ്കൃതിയുമല്ല, പ്രാണന്മാരും ഉണ്ട്. അങ്ങനെ ഓരോന്നിനും നിഷേധിച്ച് നിഷേധിച്ചിട്ടാണ് എന്ത് അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിക്കുന്നത്. ഇല്ലെങ്കിൽ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പം ബ്രഹ്മത്തിന്റെ അർത്ഥമായി ഏതെങ്കിലും ഗ്രഹിക്കും? അഹങ്കാരം. അത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത്.